ശരി നോക്കാതെ പറയുന്നു. ഭാഷകാരനാണ്? ഏത് ഭാഷകാരൻ? എഴുതിയാണ് ഭാഷകാരൻ എന്നുള്ള ഗ്രന്ഥകാരൻ. പിന്നെ അത് ഇപ്പോ എന്താണ് നിഗംബാദശത്തെ കുറിച്ച് ഞാനിപ്പോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പൊതുവെ ജനങ്ങളെ വിശ്വസിക്കുന്ന ഇത് ഗുരു എഴുതിയെന്നാണ്. എല്ലാ വ്യാഖ്യാതാക്കളും ഗുരു എഴുതിയെന്ന് പറഞ്ഞാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊതുജന മധ്യത്തിൽ പോയിട്ട് ഇത് ഗുരു എഴുതിയല്ല എന്ന് പറഞ്ഞൊരു വിവാദം സൃഷ്ടിക്കേണ്ട കാര്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ പോയി ക്ലാസ്സൊക്കെ എടുക്കുന്നു, ഇതിനൊരു വസ്തുതയാകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് വിവാദമാകത്തേ ഉള്ളൂ, വസ്തുതയാകത്തില്ല. കാരണം ഇന്ന് വരെ എല്ലാവരും പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇത് ഗുരു എഴുതിയെന്നാണ്. അപ്പോൾ നമ്മൾ പുറത്തു ചെന്ന സമൂഹത്തിൽ ഇത് ഗുരു എഴുതിയല്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാമെന്നുള്ളതല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമാക്കാതെ ഇതിന്റെ ആശയങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഇതിന്റെ ആശയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഇതിലെ ഈ പറയുന്ന എന്താണ് ഒരു വീട് എറമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, അതാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണങ്ങളായി പറയുന്നവരെ പറയുമ്പോൾ ഇവരുടെ പ്രവൃത്തികളൊക്കെ കാണിക്കുമ്പോൾ പലരെയും അനുകമ്പയ്ക്ക് ഉദാഹരണമായി എടുത്ത് പറയാൻ പറ്റാതെ വരും. അങ്ങനെയൊരു പ്രശ്നം സത്യസന്ധമായാണ് നമ്മൾ പറയുന്നത്. അപ്പോ സത്യം പറയാതിരിക്കുക, കള്ളവും പറയാതിരിക്കുക, അങ്ങനെ ഒരു നിലപാടുണ്ട്. എന്ത് പറയുന്നത്? സത്യവും പറയുന്നില്ല, കള്ളവും പറയുന്നില്ല. കർണാവാൻ മതി അഭിമുത്തുരത്നമോന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പുകഴ്ത്താൻ പോയി കഴിഞ്ഞാൽ അത് അസത്യമാവും. സത്യം പറഞ്ഞാൽ വിവാദമാവും. പിന്നെ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? സത്യവും പറയാൻ പറ്റില്ല, അസത്യവും പറയാൻ പറ്റില്ല, മൗനം പാലിക്കുക, അങ്ങനെയുള്ള കാര്യം. അത് തന്നെ പ്രിയ സത്യം സമൂഹത്തിൽ പറയാതിരിക്കും. അതെല്ലാവരെ വഴിയില്ല, അല്ലെങ്കിൽ പിന്നെ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ പറയാം. അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നേരിടാൻ ശേഷിയുണ്ട്. ഒരു ചെറിയ സദസ്സാണ്. കുറച്ചു പേര് ഇതിനെക്കുറിച്ച് സീരിയസ് ആയി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരോട് ഇത് കാര്യകാരണ സഹിതം വിശദീകരിച്ചാൽ ചിലപ്പോൾ അവർക്ക് കൊള്ളും. അത് അവരുടെ നിലവാരം അനുസരിച്ചിരിക്കും എത്ര സമയം കിട്ടും അവരോടതൊക്കെ പറയാൻ. ഞാനിതിപ്പോ എത്ര ദിവസം കൊണ്ട് പറയുന്നു, ഇത്രയും ദിവസം കൊടുത്ത് പറയാൻ അവസരം കിട്ടുമോ? എന്നാലേ ആൾക്കാർക്ക് ബോധ്യം വരും. അല്ലാതെ നമ്മളൊരു ഒരു മണിക്കൂർ ഒരു ക്ലാസ് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ഇത് ഗുരു എഴുതി അല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പൊ അത് ഒരു ചർച്ചയാക്കാതെ ഇതിന്റെ ആശയങ്ങൾ പറഞ്ഞു പോവുക. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടക്കാതിരിക്കുക, അതാണ് നല്ലത്. അല്ല, ഇനിയൊരു ചെറിയ സദസ്സാണ്, എട്ടോ പത്തോ പേരേ ഉള്ളൂ. അവരിതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായ ആൾക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. എങ്കിൽ അവരോട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടാം. ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളുണ്ടെന്ന് പറയാം. അതിൽ കൂടുതൽ സാധിക്കും. ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാർ ആരും തന്നെ ഇങ്ങനെ അങ്ങനെ ഒരു തീര് അവർ പരിശോധിച്ചു പോകുന്നില്ല. ഈ പറയുന്ന ആൾക്കാരെല്ലാം കാരുണ്യമുള്ളവരാണോ അപ്പൊ ജീവിതത്തിൽ കാരുണ്യമില്ലാത്ത പ്രവൃത്തി നടന്നിട്ടുണ്ടോ എന്ന് ആരും പരിശോധിച്ചു നോക്കിയിട്ടില്ല. പിന്നെ കഥകൾ അറിഞ്ഞ ഒരാള് ഒരു കഥ എവിടെന്നെങ്കിലും കേട്ട് പറഞ്ഞ് എഴുതി വെച്ചാൽ പിന്നെ ആ കഥ പിന്നീട് വരുന്നവർ അതുപോലെ കഥ പ്രവർത്തി വയ്ക്കുകയായിരുന്നു. ബാലകൃഷ്ണൻ സാർ കഥ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച്. ബാക്കി വ്യാഖ്യാതാക്കളൊക്കെ ആ കഥ അതുപോലെ കോപ്പി ചെയ്ത് നോക്കിയാണ്, ഒരാളുടെ വ്യാഖ്യാനം നോക്കി അങ്ങ് എഴുതി. കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനകത്ത് വേറെന്ന് പറയുന്നുണ്ട്. അതൊന്നും ആരും മെനക്കെട്ടിട്ടില്ല. കാരണം നമ്മുടെ വ്യാഖ്യാതാക്കളുടെ പരിശ്രമിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒരു വ്യാഖ്യാതത്തിന് എഴുതണം, വ്യാഖ്യാതാവ് എന്നുള്ള ലിസ്റ്റ് കയറി പറ്റു അത്രയൊക്കെ. നമ്മളിതൊക്കെ വിശദമായി പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഗുരു എഴുതിയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നം എല്ലാത്തരത്തിലും മനസ്സിലാക്കും, മറ്റാരും എഴുതിയെന്നേ പറയാൻ പറ്റും. പക്ഷെ അത് പുറത്തോട്ട് പറയുന്നത് ബുദ്ധിപരമായിരിക്കും. അങ്ങനെയൊരു പ്രശ്നമാണ്. ഗുരുവിനെ കുറിച്ച് എഴുതിയെന്ന് പറയാം. അപ്പൊ ഗുരു എഴുതി അല്ല എന്ന് പറയും. ഞങ്ങൾ വിശ്വസിക്കുന്ന എന്താണ്? ഗുരുവിനെ കുറിച്ച് എഴുതിയെന്ന് തന്റെ ഇടമായിട്ടും പറയാം. ഇത് ഗുരുവിനെ യോജിക്കുന്നുള്ളൂ, വേറാർക്കും യോജിക്കുന്നില്ല. അത് ധൈര്യമായിട്ടും പറയാം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റിയ ആളുകയാണ്. ഗുരുവിനെ കുറിച്ച് എഴുതിയെന്ന് പറയുമ്പോൾ ഗുരു അല്ല എഴുതിയെന്ന്, അത് എത്ര പേര് ഉൾക്കൊള്ളും. കാരണം പ്രധാനമായ പ്രശ്നം ഉള്ളത് ഇപ്പോൾ നടരാജ ഗുരു പോലുള്ളവർ നടരാജ ഗുരുവിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. സുവിമോളം പ്രസിദ്ധപ്പെടുത്തിയെന്ന് പറയുന്ന കാര്യമില്ല. കാരണം ഈ അടുത്ത കാലത്ത് ആരോ എന്താണ് ഒരു കൃതി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അതും ഗുരുദേവന്റെ എന്നും പറഞ്ഞ് പ്രസവപ്പെടുത്തിയവരാണ്. അന്ന് വിചാ ഡി എന്നൊക്കെ പറഞ്ഞ ആരോ എഴുതി വെച്ചത്. ആ അത് ഔദ്യോഗികത്തിന് യാതൊരു വിലയില്ല. ആരെങ്കിലും എന്തെങ്കിലും എവിടെന്തെങ്കിലും കൊണ്ടും കൊടുത്താൽ അത് ഗുരുവിന്റേതാണെന്നും പറഞ്ഞു പ്രസവപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് മോശം കാര്യമാണ്. അത് ശിവരും മഠം ഔദ്യോഗികമായിട്ട് ഇത് ആര് നോക്കി ആരാ ചെയ്യുന്നു? ഇവിടെ ശമ്പളത്തിന് ജോലിക്ക് വയ്ക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ സ്വാമിമാരോ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മഠമോ മനസ്സിലാക്കാം. ആധികാരികതയില്ലാതെ ഒന്നും പ്രസിദ്ധിക്കാൻ അത് മഠമാണ് തൃപ്തിയുള്ളത്. അനുകമ്പാതെ ഇഷ്ടത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രസിദ്ധമായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരസ്യമായി നമ്മൾ അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വാസ്തവം ഇതാണെങ്കിലും പല കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. വാസ്തവം ചർച്ച ചെയ്യാതിരിക്കേണ്ടി വരും ചിലപ്പോൾ. പിന്നെ സദസ് നോക്കി വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇത്രയും വ്യാഖ്യാനങ്ങളും ഇതൊക്കെ വരുമ്പോൾ. പക്ഷെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചർച്ചയാവും, അത് ഉറപ്പാണ്. അത് ഞാൻ തുടങ്ങി വെച്ചൊന്നേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടു, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും എല്ലാ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാതൊരു സാധ്യത. അല്ല, ഗുരുവിനെ എതിർക്കുന്ന ആൾക്കാർ ഗുരുവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കിയല്ലോ അതൊക്കെ മനസ്സിലാക്കുന്നു. അല്ല, തള്ളുന്നവർക്ക് എല്ലാം തള്ളാണല്ലോ, നിങ്ങൾ തള്ളിയില്ലെങ്കിൽ എതിർക്കുന്നവരെ അങ്ങനെ പറയുവാണ്. അതുമായിട്ട് ഇതിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ തള്ളുന്നവരല്ല, ഈ കൃതികളൊക്കെ എടുത്തു വെച്ച് ഇതിനെ കുറിച്ച് ശരിയായ പഠനം നടത്തുന്നവരുണ്ട്. അവരിതൊക്കെ പരിശോധിച്ചിട്ട് പറയും. ഇന്ന് വ്യാഖ്യാതാവുന്നുള്ള പേര് കിട്ടാൻ വേണ്ടി വ്യാഖ്യാനം എഴുതുന്നവരേ ഉള്ളൂ, ഭാവിയിൽ അങ്ങനെ ആയിരിക്കും. അതൊക്കെ ഓരോ കൃതികളായി എടുത്തു വെച്ച് സൂക്ഷ്മമായി പഠിക്കുന്നവർ അവർ പറയും. അവരാണ് ഇത് കണ്ടെത്തുന്നത്. അതായത് ഇപ്പോൾ ഗുരുവിന്റെ കാലഘട്ടത്തിൽ എഴുതി അന്ന് പ്രസിദ്ധീകരിച്ചത് അന്നത്തെ കാലഘട്ടം, അതെല്ലാം ഗുരുതകൃതികൾ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് എഴുതി ഓരോരുത്തരും കയ്യിലിരുന്ന കോപ്പികൾ അതും വന്നു. അതൊക്കെയാണ് ദിവ്യസ്തോത്ര രത്നാവതി എന്നും പറഞ്ഞു കുമാരസ്വാമി സന്യാസി ആദ്യം സുവേരി എന്ന് പ്രസിദ്ധീകരിക്കുന്നു. ഗുരുദേവ കൃതികളെന്നല്ല ആദ്യത്തെ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് നോക്കെ കിട്ടിയത് ചില മാസികയിലൊക്കെ അടിച്ചിരുന്നു. അങ്ങനെയുള്ള അത് ഒന്നുകിൽ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയ കൈപ്പടകളിൽ സൂക്ഷിച്ചിരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മാസികകളിൽ ഗുരുദേവന്റെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്നതായിരിക്കും. ഈ രണ്ടു തരത്തിലുള്ളതിനെ ഗുരുദേവ കൃതികളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. ഈ അടുത്ത കാലത്തൊക്കെ ആരെങ്കിലും ഏതെങ്കിലും മാസികയിലടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് ഇത് ഗുരുദേവ കൃതി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്, അതൊക്കെ മടത്തി നടത്ത് ഗുരുദേവ കൃതി ചേർക്കുക എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. അതൊരു യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. അന്ന് വന്നതിൽ തന്നെ ഇങ്ങനെയുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗവേഷകന്മാർ കണ്ടുപിടിച്ചു എന്നേ പറയാൻ പറ്റും. പിന്നെ ഇതിന്റെ എതിരാളികൾ എന്ത് പറയുന്നു അതൊന്നും നോക്കിട്ട് കാര്യം, അത് നോക്കിയൊന്നും ഇതൊക്കെ പഠിക്കേണ്ടെന്ന് മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്തൊക്കെ ഇവിടെ നിന്നെങ്കിലും കിട്ടിയെടുത്ത് കൃതി ചേർക്കുകയായിരുന്നു, ഇതൊരു മോശമാണ്. അതിന്റെ പേരിൽ കേസുണ്ടായി, കോടതിയിലൊക്കെ പോയി. പിന്നെ അതിന്റെ അവകാശ ശിവരി മഠത്തിൽ നിന്ന് പിന്നാണ് ശിവരി മഠം പ്രസിദ്ധീകരിച്ചത്. അതിന്റെ ആ ഒറിജിനൽ കൃതി സച്ചിദാനസ്വാമിയുടെ ഇരിപ്പുണ്ട്. അതിന്റെ ഒരു കോപ്പി വേണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തരത്തില്ല, എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലൊന്നും കൂടെ ഉണ്ടായിരുന്നു, കയ്യെഴുത്ത് കൂടെ അന്ന് പ്രസിദ്ധീകരിച്ചു. കയ്യെഴുത്ത് കൂടെ കഴിഞ്ഞിരിക്കും എത്ര കാലമായി. അന്ന് കയ്യെഴുത്ത് കൂടെ എന്ന് പറഞ്ഞ എന്താണ്? ഇങ്ങനെ അന്ന് കയ്യെഴുത്ത് എന്ന് വെച്ചാൽ ഇന്ന് പേനയില്ല. ഇന്നത്തെ കാലത്തൊക്കെ എഴുതി വെക്കുന്നത് ഈ എന്താണ് മഷി തൂവല് കുറിപ്പിച്ച് പരന്നിന്റെ തൂവലുണ്ട്, അതൊക്കെ കുറിപ്പിച്ച് അതുകൊണ്ട് എഴുതി വെക്കുന്ന കാലമാണ്. പേനയൊന്നും സാർവത്രികയില്ല, വളരെ അപൂർവമാണ്. അങ്ങനെ മഷിക്കുപ്പി ചെയ്ത് മഷി ഇങ്ങനെ മുക്കി എഴുതുന്ന കാലമാണ്. കൈയെഴുത്തുന്നത്. അതൊക്കെ 100 വർഷം കഴിഞ്ഞാൽ ഒന്നും ഇരിക്കത്തു. പിന്നെ ഇരിക്കുന്നെങ്കിൽ അത് പനയോലകളിൽ എഴുതി വെച്ചായിരിക്കും. മറ്റേത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ വയ്യാത്ത രീതിയിൽ പിന്നെ ഒന്ന്, മറ്റൊന്ന് ഈ പേപ്പറുകളൊക്കെ ദ്രവിച്ചു, പേപ്പറൊന്നും ഇരിക്കത്തു. പ്രയാസമാണ് അത് ഇരുന്ന് കിട്ടാണ്. അത്രയും കാര്യമായി സൂക്ഷിച്ചു വെച്ചായിരിക്കും. അല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള എഴുത്ത് കോപ്പികളൊന്നും ഇരിക്കത്തു. പനയോല കുറയൊക്കെ ഇരിക്കും, പക്ഷെ അതും ഇന്നതിനെ പ്രിസർവ് ചെയ്യുന്നതിനുള്ള പുതിയ പുതിയ രീതികളൊക്കെ ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അതും നശിച്ചു ഇരിക്കത്തില്ല. അപ്പൊ പരമാത്ഭുത മര്യാദ ഉടലോട് പോയ പരമേശ്വരന്റെ പരാർത്ഥ്യ ഭക്തനോ, മര്യാദ ഉടലോട് പോയ അപരമേശ്വരൻ ശിവൻ, ശിവന്റെ പരാർത്ഥ്യ ഭക്തനോ ശ്രേഷ്ഠ ഭക്തനോ ആര്? ഈ അനുകമ്പയുള്ളവൻ എല്ലായിടത്തും അത് ചേർത്തോളും. ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ, ഈ അനുകമ്പയാണ്ടവൻ നമ്മൾ ചേർക്കണം. ഈ അനുകമ്പാമൂർത്തി ആരാണ്? സുന്ദരമൂർത്തി നായനാരാണോ? അതുപോലെ ദിവ്യനാണോ? പിന്നെ അവരിലൊക്കെ അനുകമ്പ ഇല്ലെങ്കിലും പല ദിവ്യത്വങ്ങളും ഉണ്ടല്ലോ. സുന്ദരമൂർത്തി പിന്നെ ഇദ്ദേഹത്തിന് പേര് വരാൻ കാരണം ഇദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ രൂപം വളരെ സുന്ദരമായി. അതുകൊണ്ട് ഈ ശിവക്ഷേത്രങ്ങൾക്ക് സുന്ദരമൂർത്തി നായനാരുടെ പ്രതിമ വയ്ക്കുമ്പം മുരുകന്റെ ഒരു ചെറിയ ചായ വളരെ മനോഹരമായിട്ടാണ് ആ പ്രതിമ വയ്ക്കുന്നത്. പലയിടത്തും അതൊക്കെ വളരെ അലങ്കരിച്ച് വെക്കും, കിരീടമൊക്കെ വെച്ച് സുന്ദരനായ. കേരളത്തില് തിരുവഞ്ചിക്കുളം ഒരു അമ്പലം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കൊടുങ്ങണ്ടൂരിന് പുതിയ ക്ഷേത്രമാണ്. അതിന്റെ മുൻവശത്തുകൂടെ റോഡ് പോകുന്നു, വലിയൊരു ശിവക്ഷേത്രം. വളരെ പ്രാചീനമാണ്. അതിന്റെ അകത്തെ കൊത്തുപണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായത് നൂറ്റാണ്ടുകൾ കൊള്ളാണ്. ആ ക്ഷേത്രത്തിൽ ഒരു പ്രതിമയുണ്ട് അദ്ദേഹത്തിൻ്റെതാണെന്നാണ് വിശ്വസിക്കുന്ന ആൾക്കാർ. സുന്ദരമൂർത്തി നായന അങ്ങനെ വിശ്വസിക്കുന്നു. മാത്രമല്ല നമ്മുടെ വിശേഷിച്ചും തെക്കൻ കേരളം, തെക്കൻ കേരളം അല്ലല്ലോ കൊടുങ്ങല്ലൂർ. ഇതൊക്കെ പണ്ട് ചേര രാജാക്കന്മാരും മറ്റും ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ആ ഇവിടെ പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന വിഗ്രഹങ്ങൾ പലതും ഈ സിദ്ധന്മാരുടെ നാനാർമാരുടെ വിഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ആൾവാണന്മാരുടെയൊക്കെ. പക്ഷെ കാലക്രമേണ ആൾക്കാർക്ക് തിരിച്ചറിയാൻ വയ്യാറുണ്ട് ആരാണ്. തലമുറ കഴിഞ്ഞപ്പോൾ ആ തമിഴ് പ്രത്യേകമായി കേരളം പ്രത്യേകമായപ്പോൾ തിരിച്ചറിയാൻ വയ്യാതെ വന്നു. പിന്നെ അത് മറ്റ് ദൈവങ്ങളൊക്കെ ആയതാണ്, പലയിടത്തും ലോക്കൽ ദൈവങ്ങളൊക്കെ. അത് മിക്കവാറും ഒക്കെ പലയിടത്തും ഈ സിദ്ധന്മാരുടെ പ്രതിമകളാണ്. കാരണം 12-ാം നൂറ്റാണ്ടിൽ അല്ല, രാജരാജ ചോഴന്റെ കാലത്ത് കാലം മുതൽ സിദ്ധന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. ഈ നമ്പിയാണ്ടൂർ നമ്പി തിരുമുറയിൽ സംഗ്രഹിക്കുന്ന സമയത്ത് അവിടെ പെട്ടിയിലിരിക്കുന്ന ഇതെടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അണ്ടാൾമാർ പൂജാരിമാർ അവർ പറഞ്ഞത് 3 പേരും കൂടെ ഒരുമിച്ച് വന്നാലേ ഇത് കൊടുക്കത്തുള്ളൂ. ആരൊക്കെ? സുന്ദരമൂർത്തി, നാരായണൻ, നിരജ്ഞാന സംബന്ധനം, അപ്പരും. മൂന്ന് പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കും, അല്ലെങ്കിൽ ഇതാർക്കും കൊടുക്കത്തില്ല. അവരുടെ കാലം കഴിഞ്ഞിട്ടാണ്. ആറ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലാണ് ഇവരുടെ. ഇദ്ദേഹത്തിന്റെ കാലം എട്ടാം നൂറ്റാണ്ടാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇത് സംഗ്രഹിക്കാൻ ചെല്ലുന്നത്. അപ്പോഴാണ് പറയുന്നത് ഒരു മൂന്ന് പേരും കൂടെ വന്നാലേ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ രാജാവ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. രാജാവ് എന്ത് ചെയ്തു? ഇവരുടെ മൂന്ന് പേരുടെയും പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വലിയ ആഘോഷത്തോടുകൂടി. പ്രതിമയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഈ എവരാണ് മൂന്ന് പേരെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ സമ്മതിച്ച് അവരെയൊക്കെ അകത്ത് പ്രതിഷ്ഠിച്ച്. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾക്ക് അകത്തവർക്ക് ശിവക്ഷേത്രങ്ങളുടെ സ്ഥാനം. അത് കേരളത്തിലും ഉണ്ട് പലയിടത്തും, പല സ്ഥലങ്ങളിലും. പിന്നെ അത് ലോക്കൽ ദൈവങ്ങളൊക്കെ ആയി മാറും. എന്തെങ്കിലുമൊക്കെ പേര് പറയും, പിന്നെ അതങ്ങനെ അങ്ങ് പൂജി. പലയിടത്തും ഈ ഇവരുടെയൊക്കെ ഈ പ്രതിമകൾ കാലപ്പഴക്കം കൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവരുടെ ഈ പ്രതിമയുടെ ഇതിന്റെ പൂജയും വെള്ളമൊക്കെ ഒഴിച്ച് പൂജയൊക്കെ നടത്തി. കാലാവസ്ഥ വ്യതിയാനമൊക്കെ കൊണ്ട് ഇതിന്റെ മുഖരൂപഭാവങ്ങളൊക്കെ മാറി. പലയിടത്തും ഇത് ഒരു സർവേ കല്ലുപോലെ ആയിരുന്നു. കണ്ടാലൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല, എല്ലാം പൊളിഞ്ഞൊക്കെ പോയി. കാരണം ഇത് ഉപയോഗിക്കുന്ന കല്ലിനും വ്യത്യാസം വരും. ചില കല്ല് അത്ര ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ പ്രതിമ പൊടിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ഇത് ആരുടെ ഒന്നും തിരിച്ചറിയത്തില്ല. ഉടനെ അതിനൊരു ചിലപ്പോൾ അത് ശിവനായിട്ട് തന്നെ ആരാധന. ഇവിടുത്തെ പ്രതിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ ഒരു കിരീടമൊക്കെ ഉണ്ട് തലയിൽ. പക്ഷെ അതെങ്ങനെയാണ് സുന്ദരമൂർത്തി നായനാരാണെന്ന് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ ഒരു വഴിയാണ്. പക്ഷെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ജനങ്ങൾ അതിനെ അങ്ങനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ കൈലാസത്തിന്റെ താഴെ ഉപമന്യു എന്ന് പറയുന്ന ഒരു വലിയ തപസ്സ്, ഇദ്ദേഹമാണ് ഈ കൈലാസത്തിലേക്ക് ചെല്ലുന്ന യോഗികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആൾ. അദ്ദേഹം അവിടെ തപസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് യോഗികൾ കൂടെയുണ്ട്. തപസ് ചെയ്യുമ്പോൾ കൈലാസത്തിൽ നിന്ന് എന്താണ് ഒരു 10,000 ആതിഥേയർ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ ഇതിൽ വരുന്നതാണ്. ദേവാലയങ്ങളിൽ വരുന്നതാണ്, ഈ പ്രയോഗങ്ങളല്ല. തമിഴിൽ വരുന്നതാണ് ഒരു 10,000 ആതിഥേയർ. ഒരു 10,000 സൂര്യന്മാർ വരുന്ന പോലെ പ്രകാശം അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. എവിടേക്കാ പോകുന്നത്? ദക്ഷിണദേശത്ത്, തമിഴ്നാട്ടിലേക്ക്. ഈ ചുറ്റുവരുന്ന യോഗികള് ചോദിക്കും അത് ആരുടെയാണ്, എന്താണ് ആ പ്രകാശമെന്ന്. അപ്പോഴാണ് സുന്ദരമൂർത്തി നായനാരുടെ കഥ പറയുന്നത്. പുരീപുരാണ് അങ്ങനെയാണ് തുടങ്ങുന്നത്. സുന്ദരമൂർത്തി നായനാർക്കുള്ള പൂർവ്വജന്മത്തിൽ ആലാരസുന്ദരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ വൈകുണ്ഠത്തിൽ ഇദ്ദേഹം സാമീപ്യമുക്തി വരെ സാമീപ്യമുക്തി എന്ന് പറയുന്നത് വരെയുള്ളതൊക്കെ പാദമുക്തി എന്നാണ് പറയുന്നത് തമിഴിൽ. പാദമുക്തി എന്നുവെച്ചാൽ സാലോക്യം, സാരൂപ്യം, സായുജ്യം. ഇതേ സാലോക്യത്തെ എത്തിയോ ആലാല സുന്ദരം എന്നുവെച്ചാൽ അവിടെ ചെന്നിട്ട് അവിടെ ശിവലോകത്ത് ചെന്നിട്ട് അവിടെ വേണ്ട ശിവപൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്യുക, അവിടുത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുക, അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുക, സേവ ചെയ്യുക, അതാണ് സാലോക്യമുക്തി എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും സേവ ചെയ്യാൻ കഴിയും, മുക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ശിവപൂജയ്ക്ക് വേണ്ടി കൈലാസത്തിലെല്ലാം നടന്ന് എന്താണ് പൂ പറിക്കുകയാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം അങ്ങനെ പൂ പറിക്കാൻ പോയപ്പോൾ പാർവതി ദേവിയുടെ രണ്ട് സുന്ദരിമാരായ തോഴികളൊക്കെ അവരും പൂ പറിക്കാൻ പോയി. ഇദ്ദേഹത്തിന് അവരുടെ ഒരു ആകർഷണം ഇത് ശിവൻ അറിയും. ഈ കൈലാസ പർവ്വതം എന്ന് പറയുന്നത് അവിടെ പൂവ് പോയിട്ടൊരു പുല്ല് പോലും കിടക്കത്തില്ല, മഞ്ഞല്ലാതെ അവിടെ ഒന്നും. അവിടെ എവിടെയാണ് ഈ പൂന്തോട്ടം? വെറും മഞ്ഞാണ് ആ പർവ്വതം. അതാണ് കൈലാസം എന്ന് പറയുന്നത്. ഇനി അതിൽ വേറെ കൈലാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തായാലും ശരി. ശിവനൻ പറഞ്ഞു, ശരി നീ ഉടനെ ഭൂമിയിലേക്ക് പൊക്കോളാം, നിനക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൈലാസത്തിൽ വന്നിട്ടും പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ആഗ്രഹം, നേരെ പോകാൻ പറഞ്ഞു, കൈലാസത്തിൽ നിന്ന് വിട്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പറഞ്ഞു വെച്ചാണ് ഈ തേജോ ഗോളം ആകാശത്തോട് സഞ്ചരിച്ചത്. ആലാല സുന്ദരൻ ഇങ്ങോട്ട് വന്നാണ് ഉമ്മന്യഷി ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ ജനിച്ചു. അദ്ദേഹത്തിന് നമ്പീരാറ എന്നൊരു പേരാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. തമിഴ് പേരുകളാണ്, ഉച്ചാരണം ശരിയാവട്ടെ. ഇദ്ദേഹം ജനിച്ചത് ഒരു വലിയ ശിവഭക്തന്റെ മകനായിട്ടാണ്. അയാൾ ഒരു നായനാര. ഇദ്ദേഹത്തിന്റെ അച്ഛൻ, ഇദ്ദേഹം ഒരു നിസ്സംഗനായ അച്ഛനും അമ്മയും വളരെ നിസ്സംഗരായ രണ്ടുപേരായിരുന്നു. കാരണം ഈ തമിഴ് ഈ ശിവഭക്തിയിൽ അവരിങ്ങനെ ആടിപ്പാടി നടക്കുന്നവരാണ്. അവർക്ക് ഈ പ്രാപഞ്ചികമായ ഒരു കാര്യങ്ങളിലും താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു പ്രഭു, ഒരു രാജാവ്, നാട്ടുരാജാവ് ഈ കുട്ടിയെ കണ്ടു. ഈ കുട്ടി വളരെ സുന്ദരനാണ്. രാജാവ് ഈ കുട്ടിയെ ചോദിച്ചു. അവർ പറഞ്ഞെടുത്തോളം പറഞ്ഞു. അവർക്ക് അങ്ങനെ കുട്ടിയോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അവർ ശിവഭക്തി കഴിയുന്നവരാണ്. ഈ കുട്ടി അവിടെ വളരെ രാജകീയമായവളാണ്. ഒരു കഥയിൽ പറയുന്നത് ഇദ്ദേഹം 18 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഉപനയനം കഴിഞ്ഞപ്പോ തന്നെ, ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്, ഉപനയനം കഴിഞ്ഞപ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ആണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടി ഇദ്ദേഹത്തെ മേക്കപ്പൊക്കെ ചെയ്തു ഒരുങ്ങി. അത് കണ്ടാണ് എല്ലാവരും ഇദ്ദേഹത്തെ സുന്ദരമൂർത്തി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അത്രയും സുന്ദരനാണ്. വിവാഹ പന്തലിൽ വലിയ ഘോഷയാത്രയോടുകൂടി ചേർന്ന് വിവാഹം താലി കെട്ടുന്ന സമയമായി. വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച ഒരു വിവാഹമാണ്. അപ്പോഴാണ് അവിടെ ഒരു നരച്ച താടിക്കാരൻ, ഒരു വൃദ്ധൻ ബ്രാഹ്മണൻ അവിടെ വന്നു. അയാളുടെ കയ്യിലൊരു ഓലയുണ്ട്. അയാൾ പറഞ്ഞു, ഇവനെന്റെ അടിമയാണ്, എന്നുവെച്ചാൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു. ഈ നമ്പ്യാരുറാർക്ക് ദേഷ്യം. അതെന്താ അങ്ങനെ പറയും? ഞാൻ ആരുടെ അടിമയല്ല പറഞ്ഞു. നിന്റെ അപ്പൂപ്പനും ഞാനുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഈ ഓലയില്ലാതാണ് എഴുതിയിരിക്കുന്നത്. അന്ന് പറഞ്ഞാണ് നിന്നെ എന്റെ അടിമയാക്കാം. ദേഷ്യം വന്ന ഓലെ പിടിച്ചു വാങ്ങി മരിച്ചു കയറ്റുള്ളൂ. ഉടനെ അവിടെയുള്ള ബ്രാഹ്മണരെ എല്ലാവരും വിളിച്ചിട്ട് ഇവിടുത്തെ പരാതി പറഞ്ഞത്, എന്റെ ഉണ്ടായിരുന്ന ഒരു തെളിവിതാണ് അവൻ നശിപ്പിച്ചു കളഞ്ഞു, എന്റെ അടിമയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം, ആണോ അല്ലയും തെളിയിക്കണം. അങ്ങനെ തെളിയിക്കും പറഞ്ഞു, എന്റെ ഒറിജിനൽ ഓല എന്തെങ്കിലുണ്ട്, നാട്ടിലാണ്, പോവാം, അവിടെ കൊണ്ടെടുത്ത് കാണിക്കാമെന്ന്. പിന്നെല്ലാവരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് അറിഞ്ഞിട്ട് മതി, ഒരു കല്യാണം തീരുമാനമായിട്ട് മതി എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണന്റെ കൂടെ പോയി. അവിടെ ചെന്ന് തിരുവാടുതുറ അമ്പലത്തിന്റെ അടുത്ത് എല്ലാവരും കൂടെ പോവുകയാണ്. അവിടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒറിജിനൽ ഓലയെടുത്ത് കാണിച്ചു. അതിലെഴുതിയിരിക്കുന്നു, ഈ വാന്തോട വാന്തോട വാന്തോണ്ട വാന്തോണ്ട എന്ന് പറഞ്ഞാൽ റൗഡീന്ന എന്റെ അടിമയായിരിക്കുമെന്ന് ഇയാളുടെ അപ്പൻ എഴുതി ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പേപ്പർ എടുക്കുന്നു. അപ്പോൾ ശിവൻ ഇയാൾ കൂടുതൽ പേരാണ് റൗഡി. കാരണം എന്താണെന്ന് വെച്ചാൽ ശിവനോട് വളരെ ദേഷ്യത്തിൽ പെരുമാറിയിട്ടു ഈ വന്ന ശിവനാണ്, അതുകൊണ്ടാണ് റൗഡി എന്ന് വിളിച്ചത്, മഴക്കാളി എന്ന പിള്ളേർ. കാരണം കയ്യിരുന്ന് ഓലയൊക്കെ പിടിച്ച് വാങ്ങിച്ച് വലിച്ചു തരുന്നില്ല. ഒറിജിനൽ പ്രമാണം എടുത്ത് കാണിച്ചതാ ഓല മാറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ ബ്രാഹ്മണ സദസ് പറഞ്ഞില്ല ഇനിയിപ്പോൾ അടിമ വിവാഹവും പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ തിരുവാതിര അമ്പലത്തിൻ്റെ അകത്ത് കയറി. പിന്നെ അദ്ദേഹത്തിന് ആരും കണ്ടില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് വിശുവനായിരുന്നു. പിന്നെ ആകാശത്തു നിന്ന് അശരീരം ഉണ്ടായി. അതായത് ശിവൻ ഇദ്ദേഹത്തിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇദ്ദേഹം ശിവനോട് പറഞ്ഞായിരുന്നു, എന്നെ രക്ഷിക്കണം. ശരി, രക്ഷിക്കാവുന്ന വാക്കുകൾ അങ്ങനെ വന്ന് രക്ഷിച്ചാണ്, സംസാരത്തിൽ പെടാതെ വാവിവാഹം നടക്കും. അപ്പൊ ശിവനെ ഇദ്ദേഹം വിളിച്ചത് ഭ്രാന്താണ്. ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് ശിവനെ ഇദ്ദേഹം ഭ്രാന്താന്ന് വിളിച്ച്, ശിവൻ ഇദ്ദേഹത്തെ റൗഡി എന്ന് വിളിച്ചു. അപ്പൊ ശിവൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ശരി ഇനി നീ ശിവനെ സ്തുതിച്ച് പാടിക്കൊള്ളാം. അവൻ പറഞ്ഞു, എനിക്ക് പാട്ടറിയില്ല. അവൻ പറഞ്ഞു, ആ ഭ്രാന്തനെന്ന് നീ വിളിച്ചല്ലോ, ആ വാക്കി തുടങ്ങി പാട്ട് പാടാൻ. അങ്ങനെ അതിൽ തുടങ്ങി ഇദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങി. ഇത് 8300 പാട്ടുകൾ ഉണ്ടാക്കിയത്. അതിന് 100 എണ്ണേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു. ആ പെട്ടിക്കകത്ത് ഒരുമിച്ച് അതിനടിച്ച് എല്ലാം ദേവാലയങ്ങളിൽ ഏറ്റവും സംഗീതാത്മകമായത് ഇദ്ദേഹത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ശിവനുമായിട്ടുള്ള സഖ്യഭക്തിയാണ്, സുഹൃത്താണ് ശിവൻ. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സുഹൃത്തിനെ പോലെയാണ് ശിവൻ ഇടപെട്ടത്. കാരണം മുമ്പ് അവിടെ ചെന്നാളല്ല. ഇങ്ങനെ ഇദ്ദേഹം പോയി ഒരു അമ്പലത്തിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അമ്പലത്തിൽ ഒരു ദേവദാസി ഉണ്ടായിരുന്നു. ദേവദാസികളെ എന്ന് പറയുന്നത് രുദ്ര കാണിക്കയാറെന്നാണ്. രുദ്രന് കാണിക്ക വെച്ചവരാണ്. വീട്ടുകാർ തന്നെ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവരും ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ്. അതാണ് രുദ്രവാണിക്ക. പറവയ്യാർ ആച്ചിയാർ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അവരോട് വല്ലാത്തവരിഷ്ടം. എന്താ കാരണം? ഇവരാണ് പണ്ട് ശിവലോകത്ത് വെച്ച് കണ്ട രണ്ടുപേരിലൊരാൾ. അവർ ഭൂമി വന്നിരിക്കുകയാണ്. ഇവരെ വിവാഹം കഴിക്കാനാണ് ശിവൻ അവിടുന്ന് പറഞ്ഞുവിട്ടതെന്നാണ് കഥ. എന്തായാലും ഇഷ്ടം പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ബ്രോക്കറായി ശിവൻ. ശിവൻ തന്നെ ഇങ്ങോട്ട് വന്ന് ഇവരോടൊക്കെ സംസാരിച്ച് കല്യാണം ഉറപ്പിച്ച് വിവാഹം കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് 14-ാമത്തെ വയസ്സിലെന്നാ പറയും. 1-2 ആഴ്ച അവിടെ കഴിഞ്ഞുള്ളൂ. അവിടെ നിന്ന് വീണ്ടും ഇദ്ദേഹം അടങ്ങിയിരിക്കുന്നു. വീണ്ടും ഇദ്ദേഹം പാട്ടും പാടി ശിവക്ഷേത്രങ്ങൾ ഓരോന്ന് നടക്കാൻ തുടങ്ങി. ചെറുതും വലുതുമായ 800-ഓളം ശിവക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം പോയി പാടിയെന്നാണ്. പാടൽ പെറ്റ ഇടം എന്ന് പറഞ്ഞ് തമിഴിലെ ഈ സ്ഥലങ്ങളെല്ലാം പ്രസിദ്ധമാണ് ശിവക്ഷേത്രങ്ങൾ. അതായത് ഈ തേവാരങ്ങൾ പാടിയ സ്ഥലങ്ങൾ. തേവാരങ്ങളെല്ലാം പാടുന്ന ഓരോ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ടാണ് പാടുന്നത്. അതാണ് പാടൽ പെറ്റ ഇടം എന്ന് പ്രസിദ്ധമായ സ്ഥലം. ഇങ്ങനെ പാടിയ ഇടന്ന് വീണ്ടും തിരിച്ചു വന്നു പാടി നടന്നു. ഇദ്ദേഹം ഇങ്ങനെ പാടി നടക്കുമ്പോൾ ഒരിടത്തൊരു പ്രഭുവിന്റെ മകൾ സംഗീതിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കണ്ടു. ഉടനെ അവളോട് ഇഷ്ടം തോന്നി. മറ്റേ ഭാര്യ ഇരിക്കുകയാണ്. ഇതാണ് കൈലാസത്തിൽ വെച്ച് കണ്ട രണ്ടാമത്തെ ആൾ. രണ്ടുപേരും ഭൂമിയിൽ ഒന്ന് ജനിച്ചിരിക്കുകയാണ്. ഉടനെ അവരെയും പോകാൻ കഴിച്ചു. അവിടെയും ശിവൻ തന്നെ വന്ന് സംസാരിച്ചു. പക്ഷെ അപ്പോ ഈ പെൺകുട്ടി ഒരു വെള്ളാള വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഒരു ഡിമാൻഡ് വെച്ചു. അതായത് എന്നെ പിരിഞ്ഞു പോകാൻ പാടില്ല കല്യാണം കഴിച്ചത്. ഉടനെ ഇദ്ദേഹം കയറി സത്യപ്രതിജ്ഞ ചെയ്തു. ഇദ്ദേഹത്തിന് വേണ്ടി ശിവൻ പോയി വാക്ക് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം തന്നെ എല്ലാത്തിനും ശിവനാണ് വാക്ക് പറഞ്ഞ് പിരിഞ്ഞു പോകത്തില്ല എന്ന് വാക്ക്. അങ്ങനെ പോകാൻ കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു വീണ്ടും ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ഈ ഭാര്യയും കണ്ടിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും നടന്നു. ഇതിനെടുത്ത് ആദ്യത്തെ ഭാര്യ വേറെ പറഞ്ഞാണ് വേറെ പോകാൻ കഴിച്ചത്. അവർ പിണങ്ങി നേരെ അവിടെ കാണാൻ ചെന്നപ്പോൾ ഇങ്ങനെ കാണാൻ സമ്മതിക്കത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല. അവിടെ ഈ ശിവനെ തന്നെ വിളിച്ച് എല്ലാവർക്കും ശിവനോടാ പറഞ്ഞു. ശിവൻ വന്നിട്ട് അവിടെ വീണ്ടും മധ്യസ്ഥനായി. ശിവൻ പലതവണ ആ നഗരത്തിലെ കൂടെ നടന്നെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അവിടെ ചെന്ന് പറയും. അവർ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വന്നുകൂടി. അങ്ങനെ നടന്നു നടന്ന അവസാനം അവരെ കൊണ്ട് പലവിധം സമ്മതിപ്പിച്ചു. അവർ വീണ്ടും സ്വീകരിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഭാര്യയോട് കൊടുത്ത വാക്കെന്താണ്? ഞാൻ ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ലെന്നാണ്. ഇപ്പൊ പിരിഞ്ഞില്ലേ? സത്യപ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് രണ്ട് കണ്ണും പോയി കാഴ്ചയില്ലാതെ. കാഴ്ചയില്ലാതെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും എല്ലാവർക്കും ശിവനെ സ്തുതിക്കുകയാണ്. ശിവനോട് പറഞ്ഞു, നീയാണ് എന്റെ കാഴ്ചയെ കളഞ്ഞെങ്കിൽ എനിക്ക് ഊന്നി നടക്കാൻ ഒരു വടിയെങ്കിലും തരും എന്ന് പറഞ്ഞു. ഉടനെ ശിവനൊരു വടി കൊണ്ട് കൊടുത്തു. ആ വടി വാങ്ങിയപ്പോൾ ഒരു കണ്ണ് ശരിയായി. വീണ്ടും പാടിപ്പാടി നടന്നപ്പോൾ രണ്ടാമത്തെ കണ്ണ് ശരിയായി. വീണ്ടും ഇദ്ദേഹം ഒരിടത്തും താമസിക്കത്തില്ല. അപ്പോഴത്തേക്ക് 14, 18 വർഷമായി. രണ്ട് കല്യാണവും കഴിഞ്ഞു. അപ്പോൾ അത് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ആശ: പെണ്ണാശ, പൊന്നാശ, മണ്ണാശ. തമിഴ് പറയും. തമിഴ് അങ്ങനെ പറയും, പെണ്ണാശി, പൊന്നാശി, മണ്ണാശ. പൊന്നിനോടുള്ള ആഗ്രഹം, മണ്ണിനോടുള്ള ആഗ്രഹം, പെണ്ണിനോടുള്ള ആഗ്രഹം. ഇതിനകം ഈ ആഗ്രഹമെല്ലാം പൂർണ്ണമായും ഇദ്ദേഹത്തിൽ നിന്ന് പോയി. കാരണം ഒരു കല്യാണം മുടങ്ങി, രണ്ട് കല്യാണം നടന്നു, അതിലും വിരക്തനായി അദ്ദേഹം സഞ്ചരിച്ചു. പിന്നെ ഈ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് അവര് സമ്പന്നയായിരുന്നു. അവർക്ക് ഒരുപാട് പരിവാരങ്ങളും കുടുംബവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനും ഭക്തന്മാരുണ്ടായിരുന്നു. അപ്പോ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ പൈസയൊന്നും ഇല്ലാതെ വരുമ്പോൾ ശിവനോട് ഇദ്ദേഹം പ്രാർത്ഥിക്കും. സ്വർണത്തിൽ ഒരു ദിവസം ഒരു അമ്പലത്തിന്റെ പുറത്ത് ഇദ്ദേഹം ഇങ്ങനെ നടന്ന് തളർന്ന് ഒരു ഇഷ്ടിക എടുത്ത് വെച്ച് അതിൽ തലയും വെച്ച് കിടന്ന് ഉറങ്ങി പ്രാർത്ഥിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വെക്കുമ്പോൾ ആ ഇരിക്കുന്ന ഇഷ്ടിക സ്വർണമായി. ഇന്ന് ഒരിക്കൽ പ്രാർത്ഥിച്ചു. 5, 6, 7 തവണ ഇദ്ദേഹം സ്വർണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെ എവിടെയൊക്കെ ചെലവിന് നടത്താൻ വേണ്ടിയിട്ടും അമ്പലങ്ങളും പുതുക്കി പണിയാനുമൊക്കെയാണ്. അപ്പോഴെല്ലാം ശിവനിൽ നിന്നും സ്വർണം കൊടുത്തു. അതൊക്കെ സ്വർണ്ണ കട്ടി കൊടുത്തു, സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. ഇതെല്ലാം ഇദ്ദേഹം പ്രാർത്ഥിച്ച് അതെല്ലാം കിട്ടി. അതിനോടുള്ള ആശയം വരുന്നു, പെണ്ണിനോടുള്ള ആശയം വരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായ കടുത്ത വരൾച്ച. രാജാവ് ഇദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞു, ഇവിടെ വരൾച്ചയാണ്, എന്തെങ്കിലും ചെയ്യണം, കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ. ഉടനെ അവിടെ ഒരു പതികം, അയ്യോ ഈ വെയിൽ കൊണ്ട് വാടിയിടും. അതിലൊരു പതികം ഇദ്ദേഹം നിർമ്മിച്ചു. മഴയും തുടങ്ങി. പക്ഷെ അതിന് ഇദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ച് എന്താണ്, ഈ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഈ ക്ഷേത്രത്തിന് രാജാവ് 12 ഏക്കർ ഭൂമി കൊടുക്കും. എന്നാല് മഴ പെയ്യ്ക്കാം. 12 ഏക്കർ ഭൂമി കൊടുത്ത് മഴ പെയ്യുന്നു, മഴ നിൽക്കുന്നില്ല. വീണ്ടും രാജാവുന്നു, മഴ നിൽക്കുന്നില്ല. പറഞ്ഞു ഒരു 12 ഏക്കർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മഴ നിർത്താം. 12 ഏക്കർ കൂടെ കൊടുത്തു മഴ നിർത്തി, വീണ്ടും പതികങ്ങൾ പാടി. അപ്പൊ മണ്ണാശ അതും കഴിഞ്ഞു. ശിവനോട് ഇതൊക്കെ ശിവനല്ലേ കൊടുക്കുന്നു, ശിവനോട് പ്രാർത്ഥിച്ച് പൊന്നിനു വേണ്ടി പൊന്നു കിട്ടി ആശ പോയി. മണ്ണിനു വേണ്ടി ആശിച്ച് ശിവനോട് ശിവൻ മണ്ണ് കൊടുത്ത് അത് പോയി. പെണ്ണുങ്ങളെ കണ്ടപ്പം, ദേവദാസിയെ കണ്ടപ്പോഴും മറ്റേ പെൺകുട്ടിയെ കണ്ടപ്പോഴും ആശ തോന്നി, ശിവനോട് പ്രാർത്ഥിച്ച് ശിവൻ തന്നെ എന്ത് ചെയ്തു, രണ്ട് കല്യാണം തിരപ്പെടുത്തി കൊടുത്തു. പെണ്ണാശ എല്ലാം തീർന്നു. ഇതിനിടയ്ക്ക് ഇദ്ദേഹം പല പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ കാര്യമാണെന്ന് ഇപ്പൊ ഞാൻ എഴുതി പറഞ്ഞു. ഇവര് നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ കരയും, എതിർ വീട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. കാര്യം അന്വേഷിച്ച് കുട്ടിയെ മോല പിടിച്ചാണ് നദീതീരത്ത് പോയി. മുതല 3 വർഷത്തിന് ശേഷം പിടിച്ച ആ കുട്ടിയെ തിരിച്ച് അതുപോലെ കൊണ്ട് കൊടുക്കും. അങ്ങനെയുള്ള അത്ഭുതവും ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. ഇതിനിടയ്ക്ക് ചേരമാൻ പെരുമാൾ കേരളം ഭരിച്ചിരുന്ന ആളാണ്, ചേരരാജ്യത്തിന്റെ പെരുമാൾ. അദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ രാജ്യത്ത് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഇവര് സുഹൃത്തുക്കളായി. ഇവരൊരുമിച്ച് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്തു. അപ്പോഴെല്ലാം ഇദ്ദേഹം ഇങ്ങനെ പാടലുകൾ പാടിക്കൊണ്ടേയും തമിഴിലൊരു നായനാർ ഉണ്ടായിരുന്നു, കാരൈക്കൽ അമ്മയ്യ, ഒരു സ്ത്രീ. അവരും ഒരു യോഗിനിയാണ്, സിദ്ധയാണ്, കാരൈക്കൽ അമ്മയ്യ. ഇദ്ദേഹത്തിന്റെ പാടലുകളിൽ അവരെക്കുറിച്ച് ഇദ്ദേഹം പാടിയിട്ടുണ്ട്. അവരുടെ പാടലുകളുമുണ്ട്, അതും ഈ തിരുമുറയിലുണ്ട്. അത് പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നു. കരയിക്കൽ അമ്മയാളെ കുറിച്ച് ഇദ്ദേഹത്തിന് ശേഷം വന്ന ആളാണ് മാണിക്യവാചൻ. 1, 2, 3 തിരിജ്ഞാന സംബന്ധിച്ച ദേവാലയം. 4, 5, 6 എന്ന് പറയുന്നത് അപ്പുറത്തെ ദേവാലയം. 7 എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ദേവാലയം. തമിഴ്നാട്ടിൽ മിക്ക ക്ഷേത്രങ്ങളിലും വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് ഇത് പാടാറുണ്ട്. അതാണ് പാണർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ പാണർ എന്ന് പറയുന്ന ഈ തേവാരങ്ങൾ പാടുന്നവരാണ്. അതിന് പ്രത്യേക സംഗീതമുണ്ട്, പ്രത്യേക സംഗീത ഉപകരണങ്ങളുണ്ട് അത് പാടാൻ. ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ഇതൊരു പ്രധാന ആചാരമായിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടുന്ന, തേവാരം പാടുന്ന പാണർമാർക്ക് രാജാക്കന്മാർ പ്രത്യേക ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കും. ഇന്നും കേരളത്തിൽ ഈ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഭദ്രകാളി പാട്ട് പാടുന്നിടത്ത് പാണർക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. പാണർ കൊട്ടിപ്പാടണം. ഈ ഭാഗത്തൊക്കെ ധാരാളമാണ്. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തൊക്കെ പാണരോ എന്ന് പാടണം. അപ്പോൾ കൊടിമരമുണ്ട്. കൊടിമരത്തിന്റെ ചുവട്ടിലൊരു, അതിന് പടുക്കയെന്നാ പറയും, നാടൻ ഭാഷയാണ്. എന്ന് വെച്ചാൽ പൂജാ സാധനങ്ങളെല്ലാം വെച്ചൊരു പൂജ നടത്തും. ആ പൂജ നടത്തുമ്പോൾ അതിന്റെ ദക്ഷിണയും ആ പൂജാ സാധനങ്ങളും ഒക്കെ പാണർക്കുള്ളതാണ്. പാണർ അവിടെ നിന്ന് പാടണം. ഒരു ചെറിയ ഒരു ഉടുക്ക് വെച്ച് പാണർ പാടണം. ഇപ്പോ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വർഷം തോറും ഇങ്ങനെ പാടുന്ന പാണർമാർ അവരൊന്നിങ്ങനെ പാട്ട് പാടും. പാട്ട് പാടുമ്പം ദക്ഷിണ അവർ ശിവനെ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെ പാടും, അവർ പാടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ദോഷങ്ങളൊക്കെ മാറുമെന്ന് എന്നൊക്കെയാണ് വീട്ടിലുള്ളവരുടെ വിശ്വാസം. അവർ പാടിക്കഴിയുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കും, പൈസ കൊടുക്കും, തുണിയൊക്കെ കൊടുക്കും. അവരിങ്ങനെ ഓരോ വീടുകളും കയറി പാടി പാടി വിശ്വാസികളെല്ലാം കൊടുക്കും. അപ്പോൾ ഇത് തേവാരങ്ങൾ പാടുന്നവർ അന്ന് രാജാക്കന്മാരുടെ കാലത്ത് ഏർപ്പാട് ചെയ്തതാണ്. തമിഴ്നാട്ടിലൊക്കെ ഇന്നും അത് തുടരുന്നു. അങ്ങനെ രാജാവ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. ചെരുമാൻ പെരുമാൾ അവർ സുഹൃത്തുക്കളായി താമസിച്ചു. പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്ത് വീണ്ടും തേവാരങ്ങൾ പാടി പാടിപ്പാടി നടന്ന് അവസാനം ശിവൻ ഇദ്ദേഹത്തിന് ഞാൻ മുമ്പ് പറഞ്ഞാണ് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഈ മൂന്നാശയും നശിച്ചു. പൊന്നാശ, പൊന്നാശ, മണ്ണാശ നശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചു വിളിച്ചു. അത് എങ്ങനെ? കാരണം എല്ലാവരും കൂടെ ശിവലിംഗത്തിൽ ലയിക്കുകയോ ഒന്നുമല്ല. അവിടെ നിന്ന് വെള്ളാനയെ അയച്ചു. വെള്ളാനപ്പുറത്ത് കയറിപ്പോയി. ഇതറിഞ്ഞുകൊണ്ട് അത്യാദേവം ആരാണ്? ചെരുമാൻ പെരുമാൾ. ചെരുമാൻ പെരുമാൾ അങ്ങനെ പോയി കുതിരയുടെ പറഞ്ഞു. അമിത് ശിവായാൽ കുതിരയുടെ പറഞ്ഞു കുതിര നേരെ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പേ അവിടെ എത്തിച്ചു. ഇതേ ചെരുമാൻ പെരുമാളെ കുറിച്ച് വേറൊരു കഥയുണ്ട്. ചെരുമാൻ പെരുമാൾ ഇവിടെ നിന്ന് പോയി മക്കയിൽ പോയി, അവിടെ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു കഥയുണ്ട്. അവിടെ ചെരുമാൻ പെരുമാളുടെ സമാധി ഇന്നുണ്ട്. ആൾക്കാർ സമാധി എന്ന് വെച്ചാൽ ഖബർ, അവിടെ ആൾക്കാർ പോയി അത് കാണാനൊക്കെ പോകുന്നു. അങ്ങനെ ഒരു കഥയുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ പെരുപുരാണത്തിലെ കഥ ഇങ്ങനെയാണ്. എന്തായാലും ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ ധാരാളം വന്നോണം, അറബികൾ വന്നുകൊണ്ടിരിക്കും. പന്ത്രണ്ടാം നൂറ്റാണ്ട് ഇസ്ലാം മതത്തിനൊക്കെ പ്രചാരം കിട്ടിയതിനു ശേഷം ഇനി വേറെ ചേരുമാൻ പെരുമാളും എല്ലാവരും അങ്ങനെ പോയതാണ്. അപ്പൊ വെറും കഥയാണ്. എന്തായാലും ഈ പറയുന്ന ഇദ്ദേഹം എട്ടാം നൂറ്റാണ്ടിലെ, എട്ടാം നൂറ്റാണ്ടിലെ ചേരുമാൻ പെരുമാൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ പോയി കൈലാസത്തിൽ തന്നെ പോയി. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അറിയാതെ ഉടലോട് പോയല പരമേശ്വരന്റെ പരാർത്ഥഭക്തം. ഇത് സ്വഖ്യാഭക്തം മാത്രമല്ല, ഇദ്ദേഹത്തിന് ഈ തമിഴ് സാഹിത്യങ്ങളിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് തമ്പിരാൻ തോഴൻ എന്നാണ്. തമ്പിരാൻ തോഴൻ, തമ്പിരാൻ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, തമിഴിൽ എന്താണ് തമ്പിരാനാണ്. തമ്പിരാൻ തോഴനാണ് എന്ന് വെച്ചാൽ ശിവന്റെ സുഹൃത്താണ്. ഇതെന്നു വന്നതാണ്, കാരണം ഇത് എട്ടാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലിരിക്കുന്ന എത്രയോ വർഷങ്ങളാണ്. അത് പ്രാചീനമാണ്, എത്ര നൂറ്റാണ്ടുകളാണ്, ആയിരം വർഷം കഴിഞ്ഞു. ആയിരം വർഷം കൂടുന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് ഈ നായനാന്മാരുടെ കൂട്ടത്തിലുണ്ട്. സടയ്യാർ നായന എന്നാണ്. സടയ്യ സടാന്ന് വെച്ചാൽ ജഡ. സടയ്യാർ നായന അച്ഛന്റെ പേര്. അങ്ങനെ ഒരാളുടെ മകനായിട്ടാണ് ജനിച്ചത്. ഇസൈ ജ്ഞാനിയാർ എന്നാണ് അമ്മയുടെ പേര്. ഇസൈ ജ്ഞാനി എന്തായാലും പതിനെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഉള്ളൂ എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചില പടങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളായിട്ടുള്ള പടങ്ങളും കാണുന്നു. ഒരു പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇവരൊക്കെ തമിഴ് തമിഴെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട് നമുക്ക് തമിഴ്നാട് കാണാം. നമ്മുടെ ഈ നാട് ഉൾപ്പെടെ നമ്മുടെ ഈ നാടെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ നാടല്ല. വളരെ ജനസംഖ്യ കുറഞ്ഞു, വളരെ കുറച്ച് ജനങ്ങൾ ജീവിച്ചിരുന്നു അവിടെ ഇവിടെയൊക്കെ. ചെറിയ ഇന്നത്തെ ഒരു വാർഡ് പോലെ, ഇന്നത്തെ ഒരു വാർഡിൽ പോലെ വളരെ കുറച്ച് ജനങ്ങൾ അവിടെ ഇവിടെയും കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു ഒരു കാലത്ത് കേരളം. മിക്കവാറും പ്രദേശങ്ങൾ വിജനമായിരുന്നു, റോഡില്ല, സങ്കല്പിച്ചോ നടവഴികളെയോ അങ്ങേറ്റം വന്ന കാളവണ്ടിക്ക് പോകുന്ന വഴിയോ. ഈ പ്രദേശത്തൊക്കെ ഈ പ്രദേശം തന്നെ ഗുരു വന്നതിന് ശേഷമാണ് ഇവിടെ ആള് താമസം തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 1000 കൊല്ലം മുമ്പ് ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഈ സ്ഥലത്ത് ആള് താമസം തുടങ്ങിയത് ഗുരു ഇവിടെ കയറിയതിന് ശേഷം, ഗുരു കാല് കുത്തിയതിന് ശേഷം. അപ്പൊ 1000 കൊല്ലം മുമ്പ് ഇവിടെ എന്തായിരിക്കും? കൊടുങ്കാടായിരിക്കും. അപ്പൊ എവിടെ ആള് താമസം ഉള്ളത്? ചുരുക്കം ചില പ്രദേശങ്ങൾ കാണും ആള് താമസം. തിരുവനന്തപുരം കാണും, പഴയ ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ കുറെ മുമ്പ് ആള് താമസം ഉണ്ടായിരുന്നു. കൊല്ലം തുറമുഖമാണ്, അതുകൊണ്ട് അവിടെ ആള് താമസം കാണും. അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലാണ്. ബാക്കിയെല്ലാം വിജനമായി, കാട് കയറി മൂട് വഴികൾക്കൊക്കെ. ഗുരുവിന്റെ കാലത്ത് തന്നെ ഈ പ്രദേശം മുഴുവൻ വിജനമായിരുന്നു. ഇവിടെ നിന്നറിയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും ഒക്കെ നടന്നാൽ ഓരോ സ്ഥലത്ത് പോകുന്നു. നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. ഇനി കാണുന്ന ഒരു മതിലുകളൊന്നുമില്ല, മതിലേ ഇല്ല. എങ്ങോട്ട് വേണോ ആർക്ക് വേണോ നടക്കാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 1000 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയും കൂടെ ചേർത്താണ് തമിഴ്ക്കെന്ന് പറയുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ ആൾക്കാർ, നമ്മുടെയൊക്കെ പൂർവികന്മാർ, അവരെല്ലാം കൂടെ ചേർന്നാണ് തമിഴ്. അവരുടെ ഇടയിലാണ് ഈ പറയുന്ന സംഗതികളെല്ലാം ഉണ്ടായത്. അവരുടെ രാജാക്കന്മാരാണ് ചേര ചോള പാണ്ഡ്യന്മാരെന്നൊക്കെ പറയുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തും പിടിച്ചടക്കുകയും പരാജയപ്പെട്ടും. ഇപ്പൊ ഒരു 1000ത്തോളം വർഷം, 1000 വർഷത്തിൽ കൂടുതലാകാൻ പോലെ ആ കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഈ പറയും. ഈ ഭക്തിയും ഈ പാടലുകളും മറ്റേ ആ കാലത്തിന്റെ കാര്യമാണ്. അന്നുണ്ടായിരുന്ന അവര് ഈ ചരിത്രം കഥകളായി ശേഷിച്ചു. അതാണ് ഈ പറഞ്ഞ 4 പേര്. എന്താണ് സമയക്കുറവർ എന്ന് പറയുന്ന 4 പേര്, നാൽവർ എന്ന് പറയുന്ന 4 പേര്. ഈ 4 പേരുമാണോ ഈ അനുകമ്പയാളുടെ ഗുരു എന്നാണ് ഇവിടെ ആലങ്കാരികമായൊരു പ്രയോഗം. ആണോ, അതാണോ ഗുരു? ഇവരിൽ ആരെങ്കിലും ആണോ ഈ ഗുരു? ഇവരെപ്പോലെ തന്നെ മഹത്വമുള്ള ആളാണ്, ഔന്നത്യമുള്ള ആളാണ് എന്നാണ് എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത്. ഇവർക്കൊക്കെ എത്രമാത്രം മഹത്വമുണ്ടോ അതുപോലെ മഹത്വമുള്ള ഒരാളാണ്. ഇവരെയൊക്കെ മഹത്വമുള്ളവരായിട്ട് ലോകം പണ്ടേ അംഗീകരിച്ചവരാണ്. ഈ എഴുതിയ ആളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളും അതുപോലെ ഈ പ്രസിദ്ധരായ ഇവരെ പോലെ മഹത്വമുള്ള ഒരാളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറെ ആൾക്കാരൊന്നും ആലോചിക്കാറൊന്നുമില്ല, ഇവിടെയൊക്കെ ശിവഭക്തന്മാരെയാണ് പറഞ്ഞത്, അങ്ങനെയൊന്നുമല്ല. കർണാമാൻ നമ്മുന്ത ശിവഭക്തനാണ്, യേശു ശിവഭക്തനാണ്, അങ്ങനെയൊന്നുമല്ല. ഇവരുടെ കാര്യം പറയുമ്പോൾ ശിവഭക്തരെ പറഞ്ഞു. പ്രസിദ്ധരായ ആൾക്കാരെ പറഞ്ഞു, മഹത്വം പ്രസിദ്ധമായ ആൾക്കാർ. ഈ അനുകമ്പയുള്ള ആൾ അതുപോലെ മഹത്വമുള്ള ആളാണോ എന്ന് ചോദിച്ചു. ഗുരുവിനാകാനുള്ള സാധ്യതയുള്ളൂ, വേറെ ആരും പറയാനില്ല. പക്ഷെ ജനങ്ങളെ അതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വലിയ പാടാണ്.